ഗോത്രം വരുമ്പോൾ അവിടെ ഗോത്രപ്രത്യം വരും. പക്ഷെ ഒരു ശബ്ദത്തിന് വിശേഷിച്ച് ഗോത്രപ്രത്യം വിധിച്ചിട്ടില്ലെങ്കിൽ അവിടെ എന്തുവരും? അപത്യപ്രത്യം വരും. അത് ഗോത്രമെന്നാണോ എന്റെ അർത്ഥം? അർത്ഥം ഗോത്രം തന്നെ. ഗർഗാദിഭ്യഞ്ഞെന്ന് പറയുന്നത് ഗോത്രാപത്യത്തിൽ വിധിച്ചിരിക്കുകയാണ്. അത് ഇഞ്ഞെന്ന് പറയുന്നത് ഗോത്രാപത്യത്തിലല്ല. പ്രാഗ്ദ്വേത ദിവ്യത വണ്ണെന്ന് പറയുന്നത് ഗോത്രാപത്യത്തിൽ അല്ല. അപ്പോ പിന്നീട് വരുന്ന പ്രത്യയം ആ ശബ്ദം എങ്ങനെയെന്നുള്ള അനുസരിച്ചായിരിക്കും. അതിന്റെ അന്തമൊക്കെ നോക്കിയിട്ടായിരിക്കും. അതന്തമാണെങ്കിൽ എന്തുവരും? വരും. ശിവാദി ഗണത്തിൽപ്പെട്ടാണെങ്കിൽ എന്തുവരും? അഞ്ഞു വരും. ബാഹ്വാദിപ്പെട്ടാണെങ്കിൽ ഇഞ്ഞു വരും. അതൊന്നിനും പെട്ടില്ലെങ്കിൽ എന്തുവരും? പ്രാഗ്ദ്വീത അണ്ണു വരും. അർത്ഥത്തിലാണ് വ്യത്യാസം. യുവാപത്യം എന്ന് പറയാൻ പറ്റത്തില്ല അവിടെ. സ്ത്രീയാണെങ്കിൽ ഗോത്രാപത്യം വരെ പറയാം. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതാണ് യൂന്യപത്യ യുവാപത്യത്തിൽ ഗോത്രപ്രത്യാന്താദേവ പ്രത്യസ്യ. ഗോത്രപ്രത്യാന്തത്തിൽ നിന്ന് ഒരു പ്രത്യയം വരാവും. സ്ത്രീയാന്തം എന്ന യുവസഞ്ജ സ്ത്രീലിംഗത്തിൽ യുവസഞ്ജ വരുന്നില്ല. ഇവിടെ ഏത് പ്രത്യയമാണ് വരുന്നത്? അനുവർത്തി അനുസരിച്ചാണോ അധികാരം അനുസരിച്ചാണോ? അങ്ങനെ സൂത്രത്തിന് ഏത്? അത് പലതരത്തിൽ വരും. ഒരു സൂത്രത്തിൽ നേരിട്ട് പ്രത്യയത്തെ വിധിക്കുകയാണെങ്കിൽ ആ പ്രത്യയം വരും. അല്ല, ഇപ്പോ അതഞ്ഞ് എന്ന് പറഞ്ഞു, അത് കഴിഞ്ഞൊരു സൂത്രം വിധിച്ചിട്ട് ഇഞ്ഞിനെ അങ്ങോട്ട് അനുവർത്തിക്കുകയാണെങ്കിൽ അത് വരും. അതെങ്ങനെ വേണോ വരാം. ഗർഗാദിഭ്യം ഇഞ്ഞ്, അത് കഴിഞ്ഞ് സൂത്രം വരുന്നുണ്ട്, അവിടെ ഇഞ്ഞു പോവും, അങ്ങനെ പോവും. അത് സാധാരണ സൂത്രത്തിന്റെ നിയമം. പ്രത്യേകിച്ച് ഇവിടെ പ്രത്യേകതയൊന്നുമില്ല. ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഗോത്രേ യൗ യഞ്ഞിഞ്ഞൗ തദന്താത് ഭക് സ്യാത്. ഇവിടെ ഭക്കില് കകാര ഇത്തായി ലോപിച്ചതും കിത്ത് ആക്കുന്നുണ്ട്. എന്താ പ്രയോജനം? കിതിച്ച് ആദ്യവൃതി വരെ ശേഷിക്കുന്ന ഫ എന്ന് പറയുന്ന പ്രത്യേകം ശേഷിക്കുന്നു. ഗോത്രേ യഞ്ഞിഞ്ഞൗ. അപ്പൊ ഗോത്രത്തിൽ നിന്നാണ് യുവപ്രത്യം വരുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇപ്പോ ഗർഗശബ്ദം, ഗർഗശബ്ദത്തിൽ നിന്ന് യുവാപത്യ പ്രത്യം വിധിക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ഗോത്രപ്രത്യം വിധിക്കണം. അപ്പൊ ഗർഗാദിഭ്യോ യഞ്ഞു. ഗാർഗി ശബ്ദം ശ്രദ്ധിച്ചു, ഗാർഗ്യ. ഇത് യഞ്ഞന്തമായതുകൊണ്ട് യുവാപത്യത്തിൽ വരുന്ന പ്രത്യേക ഫ ശേഷിക്കുന്ന എന്താണ്? ഫ പരത്തിൽ ഫ ആയിരിക്കും. എന്ത് നിയമമാണ്? ഗോത്രപ്രത്യാന്തത്തിൽ നിന്ന് മാത്രമേ യുവപ്രത്യം വിധിക്കുക. എന്ന് വെച്ചാൽ ഗർഗശബ്ദം എന്ന് പറയുന്നത് അകാരാന്തമാണ്. അതുകൊണ്ട് അതഞ്ഞു ആകുന്നു വരത്തില്ല. കാരണം അത് ഗോത്രാപത്യം ഗർഗശബ്ദത്തിൽ നിന്ന് ഗോത്രാപത്യത്തിൽ വിധിച്ചല്ലോ. ഇനി ഗർഗശബ്ദത്തിൽ നിന്ന് ഇഞ്ഞു വരാമോ എന്ന് ചോദിച്ചാൽ വരാമോ? അത് ഇഞ്ഞ് വരാം. പക്ഷെ അർത്ഥം എന്തായിരിക്കും? അനന്തരാപത്തി. കാരണം അകാരാന്തം വേണ്ടി ഇഞ്ഞു വന്ന് ആദ്യവൃത്തി വന്ന് ഗാർഗീന്ന് രൂപ ശ്രദ്ധിക്കാം. അത് ഇഞ്ഞു വരാം. പക്ഷെ ഗോത്രാപത്യമാണെങ്കിൽ അതിനെ ബാധിച്ചിട്ട് എന്തുവരും? ഗർഗാദി ഗണത്തിൽപ്പെട്ടിരിക്കുന്നു. എന്തുവരുന്നു? ഉസാദി ഗഞ്ഞു, ഗർഗ വത്സ തുടങ്ങിയ ശബ്ദങ്ങളൊക്കെ എന്തുവരുന്നു? എഞ്ഞു വന്ന് ഗാർഗ്യ വരും. ഗാർഗ്യ അനന്തമായതുകൊണ്ട് അതിൽ നിന്ന് യുവാപത്യത്തിൽ ഫക്ക് വന്നിട്ട് ഫാശേഷിക്കും. അപ്പൊ എന്തായി? ഗാർഗ്യ ഗാർഗസ്യ ഗാർഗ്യസ്യ അപത്യം എന്ന് വിഗ്രഹിച്ച എങ്ങനെയായിരിക്കും? ഗാർഗ്യ മസ് ഫ അപ്പൊ അടുത്ത സൂത്രം വരുന്നത് ധാരാളം വരുന്നതാണ്. തദ്വിധത്തിൽ ഒരുപാട് ഉപയോഗമുള്ള സൂത്രമാണ്. ആയനീയ ഭടകജകാം പ്രത്യാദീന, എല്ലാ അക്ഷരം വരണം, എന്നാലേ ആദേശങ്ങളെല്ലാം കറക്റ്റായിട്ട് വരത്തുള്ളൂ. ഏത് ആയനീയ ചേർത്ത് വായിക്കാനും പിരിച്ചു വായിക്കാനും പഠിക്കണം. ചേർത്ത് വായിക്കുമ്പോൾ ആയനീയ, അത് അത് പിരിച്ചാ വായിക്കുന്നു, ചേർത്ത് വായിക്കുന്നു ആയനീയ എന്ന് പറഞ്ഞാൽ പിരിഞ്ഞു പോകും, അത് പാടില്ല. പിരിച്ചു വായിക്കുമ്പോൾ ആയന് ഏയ് ഈന് ഈയ് എല്ലാം ഹലന്തമായിട്ടാണ് പ്രത്യയങ്ങൾ. കാരണം സ്ഥാനി എന്ന് പറയുന്ന പ്രത്യയങ്ങളെല്ലാം അദന്തമാണ്. ഭ ഢ ഘ ഝ ഘ എല്ലാം അദന്തമാണ്. ആദേശങ്ങളെല്ലാം ഹലന്തമാണ്. എന്നുവെച്ചാൽ ആയൻ, അപ്പൊ ആയൻ വന്നു കഴിഞ്ഞാൽ ഫായുടെ ആകാരം അവിടെ കാണും. വായന സ്ത്രീഭ്യോ ഢക് വൈനത്തേയഹ ഏയ വരുന്നു. ഗ്രാമാദ്യഘഞ്ഞ ഗ്രാമീണ ഈന വരുന്നു. വൃദ്ധാച്ഛ ഈയ വരുന്നു. ഈ വരുന്നു ഈ അങ്ങനെ വരുന്നിടത്തെല്ലാം എന്ത് വരുന്നു? ഹലന്തമായ ആദേശവും പ്രത്യയം അദന്തമായും വരുന്നു. അപ്പോ വന്നു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? അകാരാന്തമാവും. ആദേശം ഹലന്തമാണെങ്കിലും സ്ഥാനിയുടെ പ്രത്യയത്തിന്റെ അകാരം അവിടെ ഇരിക്കുന്നുണ്ട്. വന്നു കഴിഞ്ഞാൽ അകാരാന്തമാവും. വൃത്തി പറയുന്നു ആയന ആയനേ യഹ പ്രത്യാദീനാം പ്രത്യാദേഹേ ഫസ്യ ആയൻ ഠസ്യ ഏയ് ഘസ്യ ഈന് ഝസ്യ ഈയ് ഘസ്യ ഈയ് ഏദേശ്യോ ഗൃഹസി വാപത്യം ഗാർഗ്യായണ ദാക്ഷായണ ദക്ഷസ്യ യുവാപത്യം ദാക്ഷായണ. ഇവിടെ നവസിദ്ധാന്തമതിയിൽ പലയിടത്തും ഇങ്ങനെ തലതിരിഞ്ഞു കൊടുത്തോളെ അക്രമം അത്ര ശ്രദ്ധിക്കില്ല. അപ്പൊ ഇവിടെ എന്താണ്? ആദ്യം ഗാർഗ ശബ്ദം ശ്രദ്ധിച്ചു, ദീർഘാദിഭ്യോ കഴിഞ്ഞു. ഗോത്രാപത്യത്തിൽ നിന്നേ വരാവൂന്ന് പറഞ്ഞു. ഗോത്രാദി യൂനി അസ്ത്രീയാം എന്ന് പറഞ്ഞുകൊണ്ട് ഇനി യുവാപത്യത്തിൽ പ്രത്യം വരുന്നു. എഞ്ഞിഞ്ഞോശ്ച ഇത് എഞ്ഞന്തമാണ്. ഇനി ഇഞ്ഞനി ഉദാഹരണം വരും. ഇപ്പോ എഞ്ഞ് നോക്കിയാൽ മതി. അപ്പൊ എഞ്ഞന്തത്തിൽ നിന്ന് എന്തു വന്നു? ഫക്ക് വന്നു, ഫാ ശേഷിച്ചു. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നു? ഈ സൂത്രം ആ പ്രത്യയത്തിന് ആദേശം വിധിക്കുകയാണ്. പ്രത്യയം പരത്തി വിധിച്ചു, അതാണ് ഇതിന്റെ വിശേഷത. അപ്പോ ഫായുടെ സ്ഥാനത്ത് എന്ത് വരുന്നു? ആയൻ പരത്തിലെന്തിരിക്കുന്നു? ആ പ്രത്യയത്തിന്റെ ആയന എന്നായി. ഗാർഗ്യ ആയന എന്ന് വരുന്നു. ഗാർഗ്യ ആയന എന്നിരിക്കുമ്പോ എന്ത് വരുന്നു? ഗാർഗ്യ ആയന ഗാർഗ്യ ആയന എന്ത് വരുന്നു? ഏ ഗാർഗ്യായന എന്നിരിക്കുന്നിടത്ത് എന്ത് വരുന്നു? ഭസഞ്ഞ വരുന്നു. നിശ്ചയ പ്രകാരം ഗാർഗിയിൽ അകാരം ലോപിക്കുന്നു. ഗാർഗ്യായന, ഗാർഗ്യായനയ്ക്ക് നകാരത്തിന് നത്വം വരുന്നു. സൂത്രം സൂത്രമില്ലേ? അട്കുപ്പനുവായേബി പ്രാദീസഞ്ജ സ്വദുത്പത്തി ഗാർഗ്യായന എന്ന് പറയുന്നു. ഗാർഗ്യായന രഷാഭ്യാണ് നത്വപ്രകരണത്തിന്റെ പൊതുവായ സൂത്രമാണ്. അതിന്റെ അനുവൃത്തിയാണ് അട്കുപ്പനുവായേബി തുടങ്ങിയ സൂത്രങ്ങളെല്ലാം വരുന്നത്. ഇത്രേ പറയുന്നുള്ളൂ. രേഭഷകാരങ്ങളുടെ പരത്തിലിരിക്കുന്ന നകാരത്തിൽ നകാരം വരും. പക്ഷെ വ്യവധാനമുണ്ടോ? ഏതൊക്കെ വ്യവധാനം? മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നതാണ് പിന്നെ വരുന്ന സൂത്രങ്ങൾ. അല്ലൊന്നാണ് അട്കുപ്പണ് പോയി. അത് പറയുന്നത് രകാരക്ഷേപം രകാരക്ഷേപങ്ങൾ മുമ്പിലിരുന്നാലും നകാരത്തിന് തൊട്ടടുത്തല്ലെങ്കിലും ഇതിൻ്റെയൊക്കെ വ്യവധാനം വന്നാലും നത്വം വരാമെന്ന് പറയുന്നുണ്ടേ സൂത്രം പ്രവർത്തിക്കൂടെ? ഇവിടെ പറയുന്നു ഗർഗസ് യുവാപത്യം ഗാർഗ്യായണ. ഇവിടെ വിഗ്രഹത്തെ ശ്രദ്ധിക്കണം. ഇവിടെ യുവാപത്യം എന്ന് പറയുന്നത് ഗാർഗ്യന്റെ അല്ല, പിന്നെയോ ഗർഗന്റെയാണ്. അപ്പൊ അവിടെ പലതും സംഭവിച്ചു. ഗർഗനൊരു അനന്തരാപത്യം വന്നു. അയാൾ ആരായിരുന്നു? ഗാർഗിയാണ്. അയാൾക്ക് പിന്നെ ഒരു ഗർഗനൊരു ഗോത്രാപത്യം സംഭവിച്ചു. അതാരാണ്? ഗാർഗ്യ. പിന്നെ ഗർഗനൊരു യുവാപത്യം സംഭവിച്ചു. അതാണ് ഗാർഗ്യായണ എന്ന് പറയുമ്പോ എത്രാമത്തെ തലമുറ? നാലെന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റില്ല. നാലിന് ശേഷവും ആകാം. പൂർവികന്മാരുടെ ആയുസ് അനുസരിച്ച് നാലോ അഞ്ചോ ഒക്കെ ആകാം. അപ്പൊ ഈ ശബ്ദങ്ങൾ കാണുമ്പം ശബ്ദങ്ങൾ വെച്ച അർത്ഥത്തെ നിർണ്ണയിക്കാൻ പ്രയാസമാണോ? തീരുമാനിക്കാൻ പ്രയാസമായിരിക്കും. കാരണം ഇപ്പൊ ഗാർഗ്യായനന്റെ അപത്യം എങ്ങനെ വരും? ഗാർഗ്യായണി വരും. അങ്ങനെയും വരും. അടുത്ത് ദാക്ഷായണ. ഈ സൂത്രം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അടുത്ത സൂത്രം പഠിച്ചാലേ പറ്റും. ഈ ഉദാഹരണം മനസ്സിലാക്കണമെങ്കിൽ അപ്പൊ അടുത്ത സൂത്രം ഇതിനു മുമ്പ് കൊടുക്കേണ്ടായിരുന്നു. അത് കൊടുത്തിട്ടില്ല. എന്തുകൊണ്ട്? ആ കഴിഞ്ഞ് അപത്യാർത്ഥം എന്ന് വെച്ചാൽ അതാണ് അതന്ത പ്രാതിപതിക ഇഞ്ഞസ്യാദ് അപത്യർത്ഥേ. വൃത്തി അവിടെ കൊടുത്തിട്ടില്ല സ്പഷ്ടമായതുകൊണ്ട്. അതന്ത പ്രാതിപതികത്തിൽ നിന്ന് എന്തുവരും? ഇങ്ങ് വരുന്നു. അപ്പൊ ഇവിടെ ഗോത്രാപത്യം ഒന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ് ഏതപത്യത്തിനും വരാം. പ്രത്യേകിച്ച് ഒരു അപത്യം എന്ന് പറഞ്ഞില്ലെങ്കിൽ ഏതപത്യത്തിനും വരാം. അപ്പൊ അതുകൊണ്ട് എന്ത് വരുന്നു? ദക്ഷശബ്ദം മകാരാന്തമാണോ? അപത്യാർത്ഥത്തിൽ എന്ത് വന്നു? ഇഞ്ഞു വന്നു. ദക്ഷ ഇഞ്ഞ് ഈ ശേഷിക്കുന്നു. എന്തുവരുന്നു? ഏ സൂത്രം വരുന്നു? തദ്ദേശജാമാദേ ആദിവൃത്തി വന്നു. ദാക്ഷ ബസഞ്ഞ യസേജ ദാക്ഷിയിൽ അകാരം ലഭിച്ചു. ദാക്ഷ ഈ ദാക്ഷി പ്രാദീസഞ്ഞ ദാക്ഷി. അപ്പൊ ഈ ദാക്ഷി എന്ന് പറയുന്ന ആരായിരിക്കും? അനന്തരാപത്യം. ഗോത്രാപത്യത്തിൽ വരത്തില്ല എന്നുകൊണ്ട് കാരണം ഈ ഗർഗശബ്ദത്തെ തന്നെ ഗർഗാദി ഗണത്തിപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഗോത്രാധിപത്യം വരുമ്പോൾ എന്തുവരും? ഗർഗാദിഭ്യോ ഇഞ്ഞു വരും. ആ ഗണത്തിൽപ്പെടുത്തിയതുകൊണ്ട് ഇല്ലെങ്കിൽ എന്ത് ചെയ്തനെ? ഗോത്രാപത്യത്തിലും ഇനി തന്നെ വന്നനെ. പക്ഷേ ഇത് ഗർഗം എന്ന് പറയുന്ന ഒരു ഗർഗാദി ഗണം പ്രത്യേകം ഉണ്ടാക്കി അതിൽ നിന്ന് എഞ്ഞു വിധിച്ചുകൊണ്ട് അനന്തരാപത്യത്തിൽ എഞ്ഞു വരും, ഗോത്രാപത്യത്തിൽ എഞ്ഞു വന്നു കഴിഞ്ഞാൽ ഇനി ഉപാപത്യം വരുമ്പോൾ അവിടെ നിയമം വരും. എന്താണ്? നിയമം എന്താണോ? ഗോത്രാദിയൂനി അസ്ത്രീയാം, ഗോത്രപ്രത്യയത്തിൽ നിന്ന് ഉപാപ്രത്യം വരാവൂ. എഞ്ഞെന്തോ വേണ്ട ഫക്ക് വരുന്നു, ഭഗവാനെ ശേഷിക്കുന്നു. ആയനീയ ഭടക ജഗ പ്രത്യാദീന ആയിരുന്നു ദാക്ഷായാന ദാക്ഷായണ എന്ന് രൂപസിദ്ധിച്ചു. ദാക്ഷിഹി അല്ല, ഇത് ദക്ഷത്തിന്റെ ശബ്ദമാണ്, ഞാൻ ഗർഗത്തിന്റെ ശബ്ദമാണ്. ഗർഗം ഗാർഗി, ഗാർഗ്യഹ ഗാർഗായണ. ദക്ഷ ശബ്ദത്തിനാണെങ്കിലോ പറയുന്നു ദക്ഷശബ്ദം നോക്കൂ. ദക്ഷശബ്ദത്തിൽ നിന്ന് അവിടെ പ്രത്യേകിച്ചൊന്നും പറയാത്തതുകൊണ്ട് അനന്തരാപത്യത്തിൽ ദാക്ഷി വന്നു. അപ്പൊ എന്തായി? ദാക്ഷി. ഇനി ഗോത്രാപത്യത്തിൽ ഏത് പ്രത്യം വരും എന്നാണ് നോക്കേണ്ടത്. ദാക്ഷി ഗർഗാദിപ്പെടുത്തിയിട്ടില്ല ഇത്. ദാക്ഷി എന്ന് പറയുന്ന അതെന്താണ്? ദക്ഷശബ്ദത്തിൽ നിന്ന് എന്ത് ചെയ്തു? അനന്തരാപത്യ തിരിഞ്ഞു വന്ന് ദാക്ഷി എന്ന് വന്നു. ഞാൻ ചോദിക്കുന്ന ഗോത്രാപത്യത്തിൽ ഏത് പ്രത്യം വരുമെന്നാണ്. ഗോത്രാപത്യത്തിൽ ഏത് പ്രത്യം വരുമെന്നാ ചോദിക്കുന്നു. എന്താണ് അത് പറയുന്ന? എന്താണോ ഏകോ ഗോത്രേ, ഗോത്രത്തിൽ ഗോത്രാർത്ഥത്തിൽ ഒരു അപത്യ പ്രത്യം വരുമെന്ന്. അതായിക്കോട്ടെ, ഞാൻ ചോദിക്കുന്ന ഗോത്ര അപത്യ അർത്ഥത്തിൽ ഏത് പ്രത്യം വരുമെന്നാണ്. എന്തുകൊണ്ട്? അതെന്താ പറയുന്നത്? ആ സൂത്രം എന്താ പറയുന്നത്? ഗോത്രത്തിൽ എഞ്ഞോ ഇഞ്ഞോ വന്നു കഴിഞ്ഞാൽ അന്ന് പക്ക് വരും. ഞാൻ ചോദിക്കുന്നത് ഗോത്രത്തിൽ ഏത് പ്രത്യം വരുമെന്നാണ്. എന്തുകൊണ്ട്? ഇവിടെ അപത്യെന്ന് പറഞ്ഞിട്ടുള്ളൂ, ഇവിടെ അപത്യെന്ന് പറഞ്ഞുള്ളൂ. അപ്പൊ ഇനി വീണ്ടും വരാം. ഇവിടെ അപത്യെന്ന് പറഞ്ഞു. ഇവിടെ ദാക്ഷി എന്ന് പറയുന്ന അതന്തമാണോ? എങ്ങനെ? ഗോത്രാപത്യവും ദാക്ഷിക്ക് തന്നെയാണ്. ഗോത്രാപത്യവും ദാക്ഷി. എന്തുകൊണ്ട്? കാരണം ഇവിടെ അപത്യെന്ന് പറഞ്ഞിട്ടുള്ളൂ. ആ പറഞ്ഞോണ്ട്. അതിന് ദാക്ഷി എന്ന് പറയുന്ന ഇവിടെ ഇകാരം എന്താ? അതിന്റെ ഏ സൂത്രപ്രകാരം വരും? ദക്ഷശബ്ദത്തിൽ നിന്ന് വന്നു. ഇനി ഗോത്രാപത്യത്തെ ഏത് പ്രത്യം വരുമെന്നോ? അപത്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ദാക്ഷി ഇകാരാന്തം ആയില്ലേ? എഞ്ഞിഞ്ഞോ യുവാപത്യത്തിലാ വരുന്നത്. ദക്ഷശബ്ദത്തിൽ നിന്ന് നിങ്ങളെ മനഃപൂർവ്വം ഞാനൊന്ന് ആശയക്കുഴപ്പത്തിലാക്കി നോക്കിയതാണ്. കാരണം മൂലശബ്ദം ഏതോ അതിൽ നിന്നാണ് എന്ത് വരേണ്ടത്? അനന്തരാപത്യം ഗോത്രാപത്യം വരേണ്ടത്. യുവാപത്യം വരുമ്പോഴാ നിയമം പറഞ്ഞെന്ത്? ഗോത്രാപത്യത്തിൽ നിന്ന് വരണോ? ദക്ഷശബ്ദത്തിൽ നിന്ന് അനന്തരാപത്യം വന്ന് ദാക്ഷി എന്ന് വന്നാലും ഇനി ദക്ഷസ്യ ഗോത്രാപത്യമാണ്. അപ്പൊ എവിടെ നിന്ന് വരണം? ദക്ഷശബ്ദത്തിൽ നിന്ന്. ഏത് പ്രത്യം വരും? അത് കഴിഞ്ഞ്. അപ്പോ അനന്തരാപത്യത്തിലും പിന്നെ ഗോത്രാപത്യത്തിലും ദാക്ഷി തന്നെ. ഇനി യുവാപത്യം വരുമ്പോഴാണ് നോക്കേണ്ടത്. യുവാപത്യത്തിൽ നിയമമുണ്ട്. എന്താണ്? ഗോത്രേ യൂനി ഗോത്രപ്രത്യാന്താദേവ യുവപ്രത്യം. അപ്പൊ അവിടെ അടുത്ത സൂത്രം ഒന്ന് ഏതാണ്? ഇഞ്ഞോസ്ഥ. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണ. ഇനി ഒരു യഞ്ഞ അനോസ്ഥ ഒരു അടുത്ത് യഞ്ഞ അനോസ്ഥയും യഞ്ഞ ഇഞ്ഞോസ്ഥയും തമ്മിൽ മാറിപ്പോരു. വന്നോ യഞ്ഞോസ്ഥ? ഇപ്പം വന്നിരിക്കുന്നത് യഞ് ഇഞ്ഞോസ്ഥയാണ്. നേരത്തെ വന്നല്ലോ എഞ്ഞോസ്റ്റോസ്റ്റ് രണ്ടു തമ്മിൽ മാറാൻ പാടില്ല. എഞ്ഞോസ് പറയുന്ന എന്താണ്? ബഹുത്വത്തിൽ എഞ്ഞിനും അഞ്ഞിനും ലുക്കും ഇരിക്കുന്നതാണ്. എഞ്ഞിഞ്ഞോസ് പറയുന്നത് അവിടെ ഈ എഞ്ഞുണ്ട്, അതുകൊണ്ട് ആശയക്കുഴപ്പം വരുന്നു. എഞ്ഞിന്റെയും ഇഞ്ഞിൽ നിന്നും ഫക്ക് വരുമെന്ന് പറയണം. അപ്പൊ ഫ വന്നു. അപ്പൊ ദാക്ഷിയിൽ നിന്ന് എന്ത് ചെയ്തു? അവിടെ ഈ നിയമങ്ങളെല്ലാം വരുന്നു. ഒന്നെന്താണ്? ജീവിതത്തിൽ ഏകോ ഗോത്രേ, ഗോത്രപ്രത്യയത്തിൽ ഒരു പ്രത്യയം വരുന്നുള്ളൂ, അതുകൊണ്ട് ഇഞ്ഞു വന്നു. അപ്പൊ ദാക്ഷിണ്യ വന്നു, ഗോത്രാധിവിന്യസ്ത്രീയ നിയമം വന്നു, ഇഞ്ഞോസ്റ്റ വിധി അനുസരിച്ച് ഫക്ക് വന്നു. ഫാക്ക് എന്തോന്നു? ആയനീയ ഭട്ടഗജഘാം പ്രത്യാദീന പ്രകാരം ആയന വന്ന് ദാക്ഷി ആയന എന്ന് വന്നപ്പോ എന്ത് ചെയ്തു? ദാക്ഷി എസ് ജാകാരനെ വെച്ച് ദാക്ഷ ആയന അവിടെയും വരും. ക്ഷാവുന്നു ദാക്ഷായ അങ്ങനെ വരുന്നു ദാക്ഷായ. അപ്പോ ദാക്ഷായണ രൂപം ഒന്നുകിൽ അത് ഇഞ്ഞിന് ശേഷം കൊടുക്കണമായിരുന്നു, ദാക്ഷി ദാക്ഷായണം, അല്ലെങ്കിൽ അത് ഇഞ്ഞെന്നൊരു സൂത്രം നേരത്തെ കൊടുക്കണമായിരുന്നു. എന്നാലേ പഠിക്കുന്നവർക്ക് വ്യക്തമാകും. നിങ്ങളെ സംബന്ധിച്ച് പ്രശ്നമില്ല. എന്ത്? അതുകൊണ്ടല്ല, നിങ്ങൾക്ക് ഒരാൾ പറഞ്ഞു തരുന്നു. ഞാനിത് പഠിച്ചപ്പോൾ ഇത് സ്വയം പഠിച്ചതാ. എന്നാലോചിച്ച് നോക്കണം, എന്ത് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. അന്ന് ബൈമി വ്യാഖ്യാനമില്ല, ഉണ്ടായിരുന്നെങ്കിൽ രക്ഷപ്പെട്ടു പോയ. സ്വയം പഠിക്കുന്നവർക്കാണ് ഇവിടെ ഈ ബുദ്ധിമുട്ടുകൾ വരുന്നത്. ഒരുപാട് സമയം ചിന്തിക്കേണ്ടി വരും, ഇതെന്താ സംഭവിച്ചത്, എങ്ങനെ വന്നു എന്നുള്ളത്. ഞാൻ പഠിക്കുന്ന കാലത്ത് ബൈമി വ്യാഖ്യാനം ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നെങ്കിൽ എന്റെ അധ്വാനം നൂറിലൊരംശമായി കുറഞ്ഞത്. എങ്ങനെ? ഇല്ല, വ്യാഖ്യാനം എന്ന് പറയുന്നത് വായിച്ച് മനസ്സിലാക്കുന്നതിനുള്ള ബോധം വേണ്ടേ? സംസ്കൃതം വായിച്ചാൽ മനസ്സിലാവും. ഇത് പഠിക്കുന്ന സമയത്ത് ഹിന്ദി അറിയാം. ഹിന്ദി അന്നും അറിയില്ല, ഇന്നും അറിയത്തില്ല. ഈ പുസ്തകം തന്നെ, ഈ പുസ്തകം വെച്ച് തന്നെ. പക്ഷെ ഭൈമി ഉണ്ടായിരുന്നെങ്കിൽ വളരെ പ്രയോജനമായിരുന്നു. അന്ന് ഭൈമി ഔട്ട് ഓഫ് പ്രിന്റ് ആയിരുന്നു ഞാൻ പഠിക്കുന്ന സമയത്ത്. വീണ്ടും അത് പ്രിന്റ് ചെയ്തു. കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഒന്നുണ്ടെന്ന്. ഇന്ന് നമുക്കിപ്പോ വളരെ സൗകര്യമാണ്. ഭൈമി ഉണ്ടെങ്കിൽ ഹിന്ദി അറിയാമെന്നുള്ളവർക്ക് സ്വയം തന്നെ വായിച്ച് പഠിക്കാം. കുറെ ആദ്യമൊക്കെ കുറച്ച് മനസ്സിലായി കഴിഞ്ഞാൽ, സംജ്ഞാപ്രകരണവും സന്ധിയും മനസ്സിലായി കഴിഞ്ഞാൽ ബാക്കി സ്വയം വായിച്ചു പഠിക്കാം. പിന്നെ അത് തുടർച്ചയായിട്ട് അത് പഠിക്കണം, അതിനുള്ള മനസ്സ് വരണം. ഇതിപ്പോ ക്ലാസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അവിടെ ഇരിക്കാൻ പ്രയാസമാണ്. പിന്നെ സ്വയം പഠിക്കാൻ പോയി കഴിഞ്ഞാൽ അത് റെഗുലർ ആകത്തില്ല, അങ്ങനെ ഒരു കുഴപ്പമേ ഉള്ളൂ. പക്ഷെ പഠിക്കാം. ഒരാൾ അടുത്തു വരുന്നു. അപത്യർത്ഥ ദാക്ഷി താഴെ കൊടുത്തു, മേളിൽ ദാക്ഷായണയും കൊടുത്തു. അതാണ് തലതിരിഞ്ഞ പരിപാടി. ഇത് ഗാർഗി പറഞ്ഞ അതേ കൂട്ടത്തിൽ പറയണ്ടായിരുന്നു, പറയുന്ന സ്ഥലത്ത് പറയേണ്ടതായിരുന്നു. അതിന് മുമ്പേ പറഞ്ഞു. എന്നാലേ നമുക്ക് ഈ പറയുന്ന പ്രക്രിയ എല്ലാം ഇത് ഇങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് ഒരുപാട് സംശയം വരും. ഇതെന്താ ഗോത്രാപത്യ യുവാപത്യം? യുവാപത്യം എന്താണ്? ഗോത്രാപത്യം എന്താണ്? അനന്തരാപത്യം എന്താണ്? ഒരു പിടിയും ഇത് വെച്ച് പഠിക്കുന്ന ഒരാൾ കിട്ടത്തില്ല. തലകുത്തി നിന്ന് തപസ് ചെയ്താലും വലിയ പ്രയാസമാണ്. സംസ്കൃതം നല്ല പരിചയമുള്ളവർക്ക് സംസ്കൃത വ്യാഖ്യാനമൊക്കെ നോക്കി മനസ്സിലാക്കാം, വലിയ പ്രയാസമാണ്. കാരണം ഇവിടെ ഒന്നും വ്യക്തമല്ല. അനന്തരാപത്യത്തെ ഏത് വരും, അത് തന്നെ ഇനി ഗോത്രാപത്യത്തിൽ വരാമോ, ഇതൊക്കെ ഈ മൂന്ന് തരത്തിൽ പ്രത്യേകം കിടക്കല്ലേ, എവിടെ എന്ത് വരും. മൊത്തം പഠിച്ചൊരു നല്ല ധാരണ ഉണ്ടായിക്കഴിഞ്ഞാലേ സംശയം. ഇനി ഈ യുവാപത്യ സംജ്ഞയൊക്കെ പലരും പഠിപ്പിക്കുന്നതിന് ചിലപ്പം വ്യക്തതയില്ലാതെയാണ്. മുമ്പ് അങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നതും കേട്ടിട്ടുണ്ട്. വടക്കേന്ത്യയിൽ വെച്ചിട്ടാ നമുക്ക് കാണാം ലഘുസിദ്ധാന്തമതി പഠിക്കാതെ പഠിപ്പിക്കുന്നവര്. പഠിച്ചിട്ടില്ല പക്ഷെ അവര് പഠിപ്പിക്കും, അങ്ങനെയുള്ളവരെയും കാണാം. ഒന്നും പഠിച്ചിട്ടില്ല. ചങ്കുറ്റം കൊണ്ട് രാമായണം വായിക്കുന്നു എന്ന് പറയുന്നില്ലേ, അതുപോലെ എടുത്തു വെച്ചങ്ങ് പഠിപ്പിക്കും. അങ്ങനെ പഠിപ്പിച്ച ഒരാളുടെ അടുത്ത് ഞാൻ സിദ്ധാന്തമതി പഠിക്കാൻ പോയിട്ടുണ്ട്. ഒരു മലയാളിയാണ്, ഞാൻ പറഞ്ഞിട്ടില്ലേ ആ കഥ. സിദ്ധാന്തം തുടക്കം തന്നെ പുള്ളി ഒരേ സൂത്രം തന്നെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും, മുമ്പോട്ട് പോകുന്നില്ല. ഞാൻ എന്താ സംഭവം ചോദിച്ചു, എന്താ ഇത് മുമ്പോട്ട് പോവാ? അവസാനം ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലായി, ഇന്നല്ലേ ഈ സൂത്രത്തിന്റെ അർത്ഥം ഇത്രയല്ലേ ഉള്ളൂ. എപ്പോഴാണ് എന്നോട് മലയാളിയാണ് നിങ്ങൾക്കപ്പം മനസ്സിലായല്ലേ, എനിക്കിതുവരെ ഇത് മനസ്സിലായില്ല. അതാണ് ഞാൻ ഇത് പഠിപ്പിച്ചോണ്ടിരുന്നത് എന്നിങ്ങോട്ട് പറഞ്ഞു. അത് അന്ന് പഠിത്തവും നിർത്തി. നമുക്കറിയില്ലല്ലോ ഒരാൾക്ക് ഇത് അറിഞ്ഞിട്ടാണോ പഠിപ്പിക്കുന്നത് അറിയാത്തയാണോ പഠിപ്പിക്കുന്നത്. അതൊക്കെ ചെന്നിരിക്കുമ്പോഴല്ലേ പറയുന്നത്. ആ പുള്ളി ഇപ്പോ വിദേശത്താണ്. പുള്ളി പലയിടത്തും പറയുന്നുണ്ട് എന്റെ ഒരു ശിഷ്യം അവിടെയൊക്കെ ഇപ്പൊ വ്യാകരണം പഠിപ്പിക്കുന്നുണ്ട്. എന്റെ ഇന്ന് വ്യാകരണം പഠിച്ച ഒരു ശിഷ്യൻ ഇപ്പൊ വള്ളിത്താവിലൊക്കെ പോയി പഠിപ്പിക്കുന്നെന്ന് കേട്ടു. ഞാൻ പറഞ്ഞത് ശരിയാണ്, എന്നോട് ചോദിച്ചവരടുത്ത് ആരും ഞാൻ അല്ലാന്ന് പറഞ്ഞിട്ടില്ല. എന്റെ ഗുരുവാണ് അദ്ദേഹം, എന്റെ ഗുരുനാഥനാണെന്നേ ഞാൻ പറയാറുള്ളൂ, ഒട്ടും കുറയ്ക്കാറില്ല. ആദ്യത്തെ സൂത്രത്തിൽ തന്നെ ഇടപാട് തീർന്നു, സിദ്ധാന്തം തോന്നിയില്ല. അങ്ങനെയുണ്ട് പഠിപ്പിക്കുന്നവരുണ്ട്. അത് ക്രമേണ ഇത് മനസ്സിലായിക്കോളും. കുറച്ച് മുമ്പോട്ട് ചെല്ലുമ്പോൾ ആദ്യം ഇങ്ങനെയൊക്കെയാണ്, ഞാനും ഇങ്ങനെയായിരുന്നു. മുമ്പോട്ട് ചെല്ലുമ്പോൾ മനസ്സിലാവും. ഞാനിത് പഠിക്കുക എത്ര അടുത്ത് പോയി, വേറെ ആളിൻ്റെ അടുത്ത്, പിന്നെ ലഘുസിദ്ധാന്തം മതി ആദ്യം തുടങ്ങി ഒരാളുടെ അടുത്ത്. അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധവും കൂടെയാണ്, ഒരു കാരണവരാണ്. അപ്പോൾ ഒന്ന് ചോദ്യമൊന്നും ചോദിക്കാൻ പാടില്ല. ആദ്യം ലഘുസിദ്ധാന്തം മതി തുടങ്ങി, രണ്ടു മൂന്ന് സൂത്രം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. അന്നൊക്കെ ഞാനിത് കളഞ്ഞിട്ട് പോയതാ. പിന്നെ വേറെ വ്യാഖ്യാനവും ഇല്ല. കേരളത്തിലാണ് പഠിക്കുന്നു, ഒരു ശ്രമം വരുന്ന ആദ്യം. എനിക്ക് മനസ്സിലാകുന്നുമില്ല. എന്തായാലും ഞാനൊന്ന് ഊഹിച്ചു, ഇത് ഇങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ ഊഹിച്ചു. ഞാൻ പറഞ്ഞു ഇത് ഇങ്ങനെ ആയിരിക്കാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ അറിയാമെങ്കിൽ പിന്നെ എന്തിനാണ് ഇവിടെ പഠിക്കാൻ വരുന്നു? ഞാൻ പഠിപ്പിക്കുന്ന അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അറിയാമെങ്കിൽ ഇനി ഇവിടെ പഠിക്കാൻ വരേണ്ട കാര്യമുണ്ട്? ഇവിടെ പഠിക്കേണ്ട, എന്റെ അടുത്ത് നിന്ന് പഠിക്കേണ്ട കാര്യമുണ്ടാകുന്നു. പിന്നെ എന്തെങ്കിലും ചോദിക്കാൻ പറ്റുമോ? അതും നിർത്തി. അങ്ങനെ ഞാനിത് നാലഞ്ച് പേരെ അടുത്ത് പഠിക്കാൻ പോയിട്ടുണ്ട്. എന്നിട്ടത് ഉപേക്ഷിച്ച്, ഞാൻ വിചാരിച്ചിരുന്ന എന്റെ തല തകരാറാണെന്നാണ് പലരും പറഞ്ഞു. നീ ഒരു മണ്ടനാണ്, നിന്നെ കൊണ്ടത് പറ്റത്തില്ലെന്ന്. മണ്ടത്തരം ആരിലാണെന്നുള്ളത് എനിക്കും മനസ്സിലായില്ല. ഞാൻ വിചാരിച്ചു ഞാൻ മണ്ടനായോണ്ടായിരിക്കും പഠിക്കാത്തത് എന്ന് വിചാരിച്ചു. അതുകൊണ്ട് പഠിക്കുന്നവരുടെ പ്രയാസം എനിക്ക് നല്ലോണം മനസ്സിലാവും. അങ്ങനെ ഒരു ഗുണമുണ്ടായി. ഓരോ കാര്യങ്ങളും ഞാൻ കൂടുതൽ വിശദീകരിക്കുന്ന അതുകൊണ്ടാണ്. പഠിക്കുന്നവരെന്ത് പ്രയാസം ഇനി അനുഭവപ്പെടും എന്നുള്ളതാണ്. അടുത്തു വരുന്ന ഇതൊരു ഗണമാണ്. അപ്പോൾ എല്ലാ ഗണങ്ങൾക്കും ഒരു പ്രത്യേകത ഉണ്ട്. ഇതിൽ കുറച്ചു കാലാന്ത ശബ്ദങ്ങളും ബൈമീ വ്യാഖ്യാനത്തിൽ താഴെ കൊടുത്തിട്ടുണ്ട്. ഗണത്തിലുള്ള ശബ്ദം അല്ലാത്ത ശബ്ദങ്ങളും എല്ലാം ഉണ്ട്. എന്ന് വെച്ചാൽ ഈ ശബ്ദങ്ങളിൽ ഇപ്പോൾ ഉകാരാന്തമാണെങ്കിൽ സാമാന്യമായിട്ട് പ്രാഗ്ദ്വീതമാണ്, അത് വരാൻ പാടില്ല. അകാരാന്തമാണെങ്കിൽ അത് ഇഞ്ഞു പ്രകാരം ഇഞ്ഞു വരാൻ പാടില്ല. അപ്പോൾ കുറച്ച് ശബ്ദങ്ങളെടുത്തിട്ട് അതിൽ നിന്ന് എന്ത് വേണം, ഇഞ്ഞ എന്നെ വരണം. അതിനു വേണ്ടിയിട്ടാണ് ബാഹുവാദി ഗണം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെയും ഈ പുസ്തകത്തിലാണെങ്കിൽ വൃത്തി ഉപയോഗമുള്ള പുസ്തകമാണ്, പക്ഷെ വൃത്തി കൊടുക്കത്തില്ല പലരും. നീ കൊടുത്താൽ തന്നെ ലാഭം പിടിക്കുക, സ്യാദ് ഇതൊന്നും കൊടുക്കത്തില്ല. അതൊരു ലാഭം, എന്ത് ലാഭമെന്ന് അറിയത്തില്ല. അതെ, മാത്ര ലാഭം. ആവശ്യം ലഘുസിദ്ധാന്തം മറ്റു പുസ്തകങ്ങളിൽ ഇങ്ങനെയുള്ള സൂത്രങ്ങൾക്കും വൃത്തി കൊടുത്തിട്ടുണ്ട്, സ്യാദും എല്ലാം കൊടുത്തിട്ടുണ്ട്. എന്തുവരുന്നു, ഇഞ്ഞ് ഇഞ്ഞ് സ്യാദ് ബാഹ്വാദി ഗണത്തിൽപ്പെട്ട ശബ്ദങ്ങളിൽ നിന്നും എന്താണ് ഇഞ്ഞു വരുന്നു. ബാഹുവിൽ നിന്ന് ഇഞ്ഞു വരും. ഇഞ്ഞു വന്നു കഴിഞ്ഞാൽ ആദ്യ വൃത്തി വരും. ബാഹു ഈ എന്തു വരുന്നു, ബാഹുജി എന്നിരിക്കുമ്പോ സൂത്രം ബാഹുജി എന്നിരിക്കുന്നിടത്ത് പഴയ സൂത്രങ്ങളൊക്കെ ഓർത്തിരിക്കുന്നു. ഓർ ഗുണഹ ലഘുസിദ്ധാന്ത മതി തുടർച്ചയായി പഠിക്കണമെന്ന് പറയുന്ന ഇതാണ്. മറന്നുപോകും പലതും സൂത്രങ്ങളെ. എനിക്ക് ആ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്തല്ലായിരുന്നു, ഇപ്പം ഇത് പഠിപ്പിച്ചിട്ട് എത്രയോ വർഷമായി. ഇരുപത് വർഷത്തിന് മേളിലായി ഞാൻ പഠിപ്പിച്ചിട്ട്. അതുകൊണ്ട് ഓർമ്മ കുറവുണ്ട്. എപ്പോഴും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓർ ഗുണം വന്നു, ഗുണം വരുന്നു, അവാദേശം വരുന്നു, തദ്ദേശോജാമാതെ ആദിവൃത്തി വരുമോ? വരാം. വരുമെന്ന് ഉറപ്പിച്ചു വരണ്ട. പർജന്യവത് ലക്ഷണ പ്രവൃത്തി എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. വരാം. ബാഹു ഗുണ അവാദേശം, ബാഹവ് ഇഞ്ഞ്, ബാഹവി പ്രാദേശികോദ്ഭവത്തി, ബാഹവി. ബുഡ് ലോമനഹാപത്യം, ലോമൻ ശബ്ദം നകാരാന്തമാണ്. ഒരു സംജ്ഞയാണ്, അതിന്റെ വിഗ്രഹമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ കാര്യമില്ല. സംജ്ഞാശബ്ദങ്ങൾ എല്ലാം പൊതുവെ ആ പ്രാതിപതികങ്ങളെന്ന് പറയുന്നത് രൂഢശബ്ദങ്ങളായിരിക്കും. പിന്നെ അല്ലാതെ വരുന്നത് വ്യുത്പന്നമായി വരുന്ന അപത്യാർത്ഥങ്ങളും മറ്റുമാണ്. അനന്തരാപത്യം, ഗോത്രാപത്യം, യുവാപത്യം, അതൊക്കെ വ്യുത്പത്തി. കാരണം അതിനൊക്കെ നമുക്കിപ്പോൾ ഗാർഗീയ ശബ്ദം കണ്ടാൽ പറയാം എന്താണ് ഗർഗസ്യ അപത്യം. പക്ഷെ ഗർഗനെന്ന് പറഞ്ഞാൽ എന്താ, അതൊരു രൂഢശബ്ദമാണ്. അതിലിട്ട് അഭ്യാസം നടത്തേണ്ട കാര്യമില്ല. ചില ചില കോശങ്ങളൊക്കെ നോക്കിയിട്ട് ഇതിനൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും ഒരർത്ഥം കൊടുത്തിരിക്കും, ഒരു വ്യുത്പത്തി ഗുണാദിയൊക്കെ അനുസരിച്ച്. എന്നിട്ട് എന്തോ വലിയൊരു പാണ്ഡിത്യം പറയുന്ന പോലെ ഇതിൻ്റെയൊക്കെ വ്യാഖ്യാനങ്ങൾ അങ്ങനെ പറയും. മറ്റാർക്കും അറിയാൻ വയ്യാത്ത രഹസ്യം പോലെ എന്തോ കാര്യമില്ല. രൂഢശബ്ദങ്ങളാണ് നാമങ്ങൾ. പക്ഷേ അപത്യ അർത്ഥത്തിൽ വരുമ്പോൾ ഇപ്പത്തി പറയാം. അപ്പോൾ ഉടലോമൻ ശബ്ദത്തിൽ നിന്ന് എന്ത് വരുന്നു? ബഹുവാദി ഗണത്തിൽപ്പെട്ടുകൊണ്ട് അഞ്ഞു വന്നു. ഉടലോമൻ അഞ്ഞെന്നിരിക്കും. ഞിത്തായോണ്ട് എന്ത് വരുന്നു? ഇഞ്ഞിഞ്ഞ്. ഞിത്തായോണ്ട് എന്ത് വരുന്നു? ആദ്യവൃത്തി വന്നു. ഔടുലോമൻ ഈന്നിരിക്കുന്നിടത്ത് എന്ത് വരുന്നു? നസ്തദ്ധിതേ പ്രകാരം എന്ത് ലോപിക്കുന്നു? ടി ലോപിക്കുന്നു. അന്ന് പോയി. ശേഷിക്കുന്ന എന്താണ്? ഔടുലോമ ഈ ഔടുലോമി. ഔടുലോമി എന്ന് പറഞ്ഞു. അപ്പൊ ഇകാരാന്തമായി ഇതിന്റെ ശബ്ദങ്ങൾ പ്രഥമാ ഭഗവാൻ ഒഴുകിയെല്ലാം ഏതുപോലെ വരും? ഹരിശബ്ദം പോലെ. അങ്ങനെ അവിടെ ലോമിഹി, അവിടെ ലോമി, അവിടെ ലോമിം, അവിടെ ലോമി, അവിടെ എന്നാണോ? അവിടെ ലോമിന, അവിടെ ലോമിഭ്യാം, അവിടെ ലോമിഭിഹി, ഹരിശബ്ദം ഓർത്താ മതി. അവിടെ ലോമിഭ്യാം ഷഷ്ടിയിൽ അവിടെ ലോമേഹേ അവിടെ ലോമ്യോഹോ ഹരിയോഹോ അവിടെ അവിടെ ലോമൌ ഹരിശബ്ദം അവിടെ ലോമ്യോഹോ. ബഹുവനത്തിൽ വരുമ്പോൾ ഗർഗശബ്ദം പറയാം. എന്തുകൊണ്ട്? അടുത്ത് വാർത്ഥ്യം വരുന്നു. ലോമനോ അപത്യേഷു ബഹുഷു അകാരോ വക്തവ്യ. ലോമൻ ശബ്ദത്തിന് അത് ഈ ലോമൻ എന്ന് പറയുന്നത് രോമം എന്നുള്ള അർത്ഥത്തിലാണ് ലോമൻ ശബ്ദം. അത് ഏത് ശബ്ദത്തിന്റെ അവസാനം എന്നൊരു പ്രാതിപതി ഉണ്ടാകാം. ഗജലോമൻ, ഗജത്തിന്റെ രോമമുള്ളവൻ ഗജലോമൻ, അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ സംജ്ഞയുണ്ടെങ്കിൽ. അപ്പൊ അങ്ങനെ വരുന്ന ലോമൻ ശബ്ദത്തിന് അപത്യേഷു അപത്യാർത്ഥത്തിൽ ബഹുഷു ബഹുവചനത്തിൽ അകാരോ വക്തവ്യ എന്ന് വെച്ചാൽ ബാഹ്വാദിഭ്യസ പ്രകാരം ഇഞ്ഞല്ല വരേണ്ടത്. ലോമൻ ശബ്ദത്തിന് ബഹുവചനത്തിൽ എന്തുവരും? അകാരം വരും. അപ്പോ ഉടലോമൻ ബഹുവചനത്തിൽ എന്തുവരുന്നു? അപത്യാർത്ഥത്തിൽ എന്ത് വരുന്നു? ഉടലോമൻ ആപ്രത്യം വരുന്നു. ഉടലോമൻ ആന്നിരിക്കുമ്പോ എന്ത് വരുന്നു? ബസഞ്ഞ ടിലോമം ഉടലോമ ആദിവൃത്തി വരത്തില്ല. എന്തുകൊണ്ട്? ഇവിടെ അകാരമാണ് വരുന്നത്. അപ്പൊ ഉടലോമ ഉടലോമ ശബ്ദം അകാരാന്തം വരും. അവിടലോമ അല്ല. അവിടലോമ വരാൻ കാരണം എന്തുകൊണ്ട്? ഇഞ്ഞു വന്നുകൊണ്ട് ആദ്യ വൃത്തി വന്നിട്ടാണ് അവിടെ ലോമി വന്നത്. പക്ഷേ ബഹുവനത്തിൽ വരുമ്പോൾ ഇവിടെ വാർത്തകാരം പറയുന്നത് ലോമൻ ശബ്ദത്തിന് അപത്യർത്ഥത്തിൽ ബഹുവചനത്തിൽ ഏത് പ്രത്യം വരണം? ആ വരണം. അപ്പൊ ഉടലോമൻ പ്രാതിപതിക അതാണ്. അവിടലോമനല്ല, ഉടലോമനിൽ നിന്ന് ബഹുവചനത്തിൽ ആ വന്നു ടിലോപിച്ച് ഉടലോമ ജസ്സിരിക്കുമ്പോൾ ഏതുപോലെ വരും? രാമശബ്ദം പോലെ. അപ്പോ ഔടുലോമി ശബ്ദത്തിന്റെ ഏകവചന ദിവനങ്ങൾ ഹരിശബ്ദം പോലെയും ബഹുവചനത്തിൽ വരുമ്പോ എന്ന് പറയാൻ പറ്റില്ല. അവിടെ ഔടുലോമ ഇല്ല, പിന്നെയോ ഉടലോമ വന്നിട്ട് അതിന് രാമശബ്ദം പോലെയും വരും. അപ്പൊ ഉടലോമാഹ, പിന്നെ ലോമാൻ, ഉട് ലോമൈഹി, ആദ്യം വന്ന രണ്ട് രൂപങ്ങളുമായിട്ട് ഒരു ബന്ധമുണ്ട്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ആദ്യ വൃത്തി വരുന്നില്ല, അകാരാന്തമാകുന്നു. രാമശബ്ദം പോലെ ബഹുവചനത്തിൽ വരുന്നു. മറ്റുള്ള ചില സ്ഥലങ്ങളിലും ഇകാരാന്ത ഹരിശബ്ദം പോലെ ആകൃതി ഗുണോയം. ഏതെങ്കിലും അകാരാന്ത ശബ്ദത്തിലോ അല്ലെങ്കിൽ ഉകാരാന്തം പോലെയുള്ള ശബ്ദങ്ങളിലോ ഈ ഇഞ്ഞു പ്രത്യയം വന്നിട്ടുണ്ടെങ്കിൽ എന്നുവെച്ചാൽ ഇപ്പൊ അകാരാന്തത്തിൽ അത് ഇഞ്ഞു വരാം, ഉകാരാന്തം പോലെയുള്ള ശബ്ദങ്ങളിൽ ഇഞ്ഞു കാണുന്നുണ്ടെങ്കിൽ ഇതിനെ ആകൃതി ഗണമായി സ്വീകരിച്ചിട്ട് അതിൽ നിന്ന് ഇഞ്ഞു വന്നതായി കണക്കാക്കിക്കോണം.